ചിന്തിപ്പതും കൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്ന് നീരായിക മറ്റൊന്നിലും പീലിപ്പൊന്നുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ ശ്രീ ഗുരുവായൂരപ്പാശരണം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവർഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ശ്രീ ഗുരുവായൂരപ്പാശരണം ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു ജഗദംബികാസ്മരണം ശ്രീമഹാദേവ്യേ നമഃ സദ്ഗുരു ശ്രീ ബോധാനന്ദയതയേ നമഃ ഭഗവാനും സംപൂജ്യയായ മാതാജിക്കും സമാദരണീയരായ ആചാര്യന്മാർക്കും ഭഗവാന്റെ പ്രതിരൂപങ്ങളായി മുന്നിലിരിക്കുന്ന ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം ധേനുകവധം, 16-ഉം 17-ഉം അധ്യായങ്ങൾ കാളിയമർദ്ദനം. ധേനുകനെ വധിക്കുന്നത് ബലരാമസ്വാമിയാണ്. ധേനുകനെ, പ്രലംബനെ, ഈ രണ്ടസുരന്മാരെയും വധിക്കുന്നത് ബലരാമസ്വാമിയാണ്. അതുപോലെ മല്ലന്മാരിൽ മുഷ്ടികാസുര ചാണൂര, നമ്മളങ്ങനെ ചെല്ലാറുണ്ടല്ലോ, മുഷ്ടികനെ വധിക്കുന്നത് ബലരാമസ്വാമിയാണ്, ചാണൂരനെ വധിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. കംസന്റെ മല്ലയുദ്ധരംഗത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ എടുത്തു പറയുന്ന കാര്യം, അവതാരാഹ്യ അസംഖ്യേയ, അസംഖ്യേയമായിട്ടുള്ള അവതാരങ്ങളുണ്ട്. എടുത്തെടുത്ത് പറയുന്ന അവതാരങ്ങൾ, 10 അവതാരങ്ങൾ, ദശാവതാരങ്ങൾ നമുക്ക് സുപരിചിതമാണ്. തീർച്ചയായിട്ടും പൃഥു അവതാരം, ഋഷഭാവതാരം, കപിലാവതാരം, ദശാവതാരമല്ലാതെ നരനാരായണാവതാരം, ഇതൊക്കെ ദശാവതാരമല്ലാതെ ഭാഗവതത്തിൽ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. ദശാവതാരങ്ങളിൽ കൽക്കി അവതാരത്തിന് പ്രത്യേകം അധ്യായമൊന്നുമില്ല. സമാപനത്തിന് അടുക്കും, ഭാഗവതത്തിൻ്റെ അവസാനം, ഗ്രന്ഥത്തിൻ്റെ അവസാനം കൽക്കി അവതാരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. മറ്റവതാരങ്ങളെയൊക്കെ എടുക്കുകയാണെങ്കിൽ ബലരാമസ്വാമിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും വേണ്ടി നമുക്ക് ഓരോ അധ്യായം എടുത്തു പറയാം. മത്സ്യാവതാരം അഷ്ടമ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായം എന്ന് പറയാം. അതുപോലെ മത്സ്യകൂർമ വരാഹം എല്ലാം എടുത്താലും എല്ലാവർക്കും ഓരോ അവതാരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഇന്നിന്ന ഭാഗങ്ങളെന്ന് പറയാം. പരശുരാമസ്വാമിക്കൊക്കെ ആണെങ്കിലും 15-ഉം 16-ഉം നവമസ്കന്ധത്തിൽ ഓരോന്നും എടുത്തു പറയാം. ദശമസ്കന്ധം മുഴുവനും തന്നെ കൃഷ്ണഗാഥയാണ്, കൃഷ്ണനെ പറ്റിയുള്ള ഗാഥയാണ് ദശമസ്കന്ധം. 11-ാമത്തെ സ്കന്ധം, ഏകാദശ സ്കന്ധം എടുക്കുകയാണെങ്കിൽ അതും ഒരു തരത്തിൽ കൃഷ്ണഗാഥയാണ്. ഏതർത്ഥത്തിൽ? അതിൽ കൃഷ്ണൻ ഒരു ഗീത, ഉദ്ധവന് ഗീത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതും വേണമെങ്കിൽ കൃഷ്ണൻ്റെ ഗാഥ എന്നുള്ള നിലയിൽ, കൃഷ്ണൻ പാടിയ ഗാഥ എന്നുള്ള നിലയിൽ അതും നമുക്ക് കൃഷ്ണഗാഥ എന്ന് പറയാം. അപ്പോൾ ബലരാമസ്വാമിക്കാണ് പ്രത്യേകിച്ചും ഒരു അധ്യായം നമുക്ക് എടുത്തു പറയാൻ ഇല്ലാത്തത്. പക്ഷേ ഭഗവാന്റെ കൂടെ തന്നെ, ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ തന്നെ, നാരായണൻ തന്നെ പറയാണ് ബലരാമസ്വാമിയെ എപ്പോഴാണ് രോഹിണി ഗർഭത്തിലേക്ക് മാറ്റേണ്ടത്, അതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഭഗവാന്റെ ബാലലീലകളിലും ബലരാമസ്വാമിയെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടുപേരും മുട്ടുകുത്തി ഇഴഞ്ഞു നടന്നിരുന്ന കഥകൾ പറയുന്ന സമയത്ത് അവിടെയൊക്കെ അത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ പലപ്പോഴും ബലരാമസ്വാമിയുടെ കൂടെയാണ് കാട്ടിലേക്ക് പോണത്. ബലരാമസ്വാമിയെ കൂടാതെ പോയ അവസരങ്ങളാണ് വത്സസ്തേയം, കാളിയമർദ്ദനം. അപ്പോൾ അവിടെയും പറയുന്നുണ്ട് ബലരാമസ്വാമി വന്ന് പോയില്ല എന്ന് പറയുന്നുണ്ട്. മറ്റ് സന്ദർഭങ്ങളിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഭഗവാന്റെ രാസലീല നമ്മൾ വർണ്ണിച്ചു പറയാറുണ്ട്. ബലരാമസ്വാമിയുടെ ഒരു ഗോപികമാരുടെ കൂടെയുള്ള ഒരു നൃത്തം, അതല്ലെങ്കിൽ ഒരു വിഹാരം, അതിന് ക്രീഡ അതിനെപ്പറ്റി എടുത്തു പറയാറില്ല. പക്ഷേ ഭഗവാൻ മധുരയിലേക്ക് പോയതിന് ശേഷം ഇനി തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും തിരിച്ചു വരുന്നില്ല. മധുരയ്ക്ക് ബലരാമസ്വാമി വരുന്നുണ്ട്. 65-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ബലരാമസ്വാമി തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ജലക്രീഡയ്ക്ക് ഗോപികകളുടെ കൂടെ ജലക്രീഡ നടത്താൻ വേണ്ടി തുനിയുമ്പോൾ യമുന വളരെ ദൂരത്താണ്, അടുത്തേക്ക് വരാൻ വേണ്ടി വിളിച്ചു, വന്നില്ല. ആ സമയത്ത് യമുനയെ ശക്തി ഉപയോഗിച്ച് വലിച്ചു കൊണ്ടു യമുനാകർഷണം എന്ന് ഭഗവാന്റെ ഗോകുലഗമനവും യമുനാകർഷണവും 65-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. പിന്നെ രുക്മിണി സ്വയംവരത്തിന് പോണ സമയത്ത് ഭഗവാൻ അവിടെ എത്തും, രുക്മിണി അപഹരിക്കും. ശക്തിമാന്മാരായിട്ടുള്ള എതിരാളികളാണ്, ശക്തരായ എതിരാളികളാണ്. അതുകൊണ്ട് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടത്ര സേനയോടുകൂടി അവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടാണ് ബലരാമസ്വാമി ഉള്ളത്. ദ്വിവിധനെ കൊന്നത് ബലരാമസ്വാമിയാണ്. ദ്വിവിധൻ ബലരാമസ്വാമിയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. ആ സമയത്ത് ദ്വിവിധനെ കൊല്ലും. പലപ്പോഴും ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷ്മണാവതാരത്തിൽ, അനന്തൻ്റെ തന്നെയാണ് ലക്ഷ്മണാവതാരം. രാമാവതാര കാലത്ത് ദ്വിവിധൻ എന്ന് പറയുന്ന വാനരൻ ആ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മണനോട് അസൂയ തോന്നിയിരുന്നു. ഭഗവാന്റെ സ്നേഹം, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ സ്നേഹം മുഴുവനും പിടിച്ചു വാങ്ങിയതിന് അസൂയ തോന്നിയിരുന്നു. ആ അസൂയ കൊണ്ടാണ് ദ്വിവിധൻ ഇവിടെയും വന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ അവിടെ ലക്ഷ്മണനാണെങ്കിൽ അനന്തൻ, ഇവിടെ ബലരാമസ്വാമിയായിട്ട്. ഇവിടെ വന്നപ്പോൾ ബലരാമസ്വാമി തന്നെയാണ് ദ്വിവിധൻ്റെ മരണത്തിന് കാരണമാണത്. ആ ദേഷ്യം ഇവിടെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി എന്ന് വിചാരിക്കാം. പക്ഷേ ബലരാമസ്വാമിയെ പറ്റി വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാൻ വളരെ നയപൂർവമാണ് ബലരാമസ്വാമിയെ കൈകാര്യം ചെയ്തിരുന്നത്. അക്രൂരൻ സ്യമന്തകം കാണാതെ ആയതിനെ തുടർന്ന്, പിന്നെ കിട്ടിയെങ്കിലും അതിനെ തുടർന്ന് അവിടെ ഒരു വധം നടക്കും. ശതധന്വാവിൻ്റെ വധം, അക്രൂരൻ്റെ പലായനം. എന്നിട്ട് അക്രൂരൻ പോയ ശേഷവും ഭഗവാനൊന്നും അതിനെപ്പറ്റി കാര്യമായി ഒന്നും ചെയ്യണില്ല. അക്രൂരനോട് ഏതോ ഒരു അനുഭാവം കാണിക്കുന്നത് പോലെ. അത് കണ്ട സമയത്ത് ഒരു വൈമനസ്യത്തോടുകൂടി ബലരാമസ്വാമി അവിടുന്ന് പോകുന്നുമുണ്ട്, കുരുമിഥിലയിലേക്ക് പോകും. അപ്പോഴാണ് ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നന്നായി കൈകാര്യം ചെയ്യും. സുഭദ്രാഹരണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, സംഘർഷണമൂർത്തിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ബലരാമസ്വാമിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല സുഭദ്രയെ അർജുനനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. തൻ്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനനായിരിക്കണം വരൻ എന്നുണ്ടായിരുന്നു. എന്നാലും അവിടെയൊക്കെ ഭഗവാൻ വളരെ നയപൂർവം കൈകാര്യം ചെയ്യുന്നത് കാണാം. ധേനുകവധം വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ബലരാമസ്വാമിയെ പറ്റി പുരാണകാരൻ അധികമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിനൊക്കെ വേണ്ട വിധത്തിലുള്ളൊരു നഷ്ടപരിഹാരം ഭഗവാൻ സ്വയം അവിടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. ഒന്ന് രണ്ട് സ്ഥലത്ത് എടുത്ത് പറയും. 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ, 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ, ദശമസ്കന്ധത്തിൽ അവിടെയൊക്കെ പറയുന്നുണ്ട്. ഒരേ ശ്ലോകം രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്. 15-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഏവം വിഹാരേ കൗമാരേ കൗമാരം ജഹദുർവ്രജേ നിലായനൈ സേതുബന്ധേ മർക്കടോത്പ്ലവനാദിഭി. ഇതേ ശ്ലോകം 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലും വരുന്നുണ്ട്. രണ്ടും അവരുടെ കൗമാരലീലകൾ കഴിഞ്ഞിട്ട് പൗഗണ്ഠലീല തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. 5 വയസ്സ് വരെ കൗമാരം എന്ന് പറയുന്നു, അത് കഴിഞ്ഞാൽ 10 വയസ്സ് വരെയാണ് ഓർമ്മ ശരിയാണെങ്കിൽ പൗഗണ്ഠം. ആ ലീലകളെ പറ്റി പറയുന്നത് രണ്ടുപേരെയൊക്കെ ഒരുമിച്ചിട്ടാണ്, എല്ലാ കുട്ടികളും, വ്രജത്തിലെ എല്ലാ കുട്ടികളും. 15-ാമത്തെ അധ്യായം തുടങ്ങുന്നത് 1-ാമത്തെ ശ്ലോകം തദശ്ച പൗഗണ്ഠവയശ്രിതൗ വ്രജേ ബഭൂവതുസ്തൗ പശുപാല സമ്മതൗ ഗാശ്ചാരയന്തൗ സഖിവിസമം പദേർ വൃന്ദാവനം പുണ്യമതീവ ചക്രദു. വൃന്ദാവനത്തിൽ അവർ നടന്ന് അവരുടെ കാൽവെപ്പുകളെ കൊണ്ട് അവർ വൃന്ദാവനത്തിനെ അതിമനോഹരമാക്കി. അതെല്ലാം പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർണ്ണനയാണ്, പ്രകൃതിയുടെ വർണ്ണനയാണ്. തന്മാധവോ വേണുമുദീരയൻ വൃതോ ഗോപൈർഗൃണദ്ഭിസ്വയശോ ബലാൻവിത പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശത് വിഹർത്തു കാമകുസുമാകരം വനം. പശുവിനെ മേയ്ക്കാൻ ഇപ്പം അവർക്ക് വലുതായി, കുട്ടികളൊക്കെ വലുതായി. ഇത്ര കാലം 5 വയസ്സുവരെ പശുക്കുട്ടികളെ മാത്രമേ മേയ്ക്കാൻ സമ്മതം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവർക്ക് പശുവിനെ മേയ്ക്കാനുള്ള സമ്മതം കിട്ടി, കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ പോകാനുള്ള സമ്മതം കിട്ടി. നല്ല നിറയെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വനഭൂമികളിലേക്കൊക്കെ പശുവിനെ തെളിച്ചു കൊണ്ടുപോകാൻ അവർക്കിപ്പോൾ കഴിയും. അങ്ങനെ പോകാനൊക്കെ തുടങ്ങി. ആ സമയത്ത് തന്മഞ്ജുഘോഷാളി മൃഗദ്വിജാകുലം മഹൻ മനപ്രഖ്യപയ സരസ്വത വാദേന ജുഷ്ടം ശതപത്രഗന്ധിന നിരീക്ഷരന്തും ഭഗവാൻ മനോദധേ. പോകുന്ന സമയത്ത് നിറയെ പൂക്കൾ പൂത്ത് നിൽക്കുന്നുണ്ടാവും. അതിൽ തേനുണ്ണാൻ വേണ്ടി വണ്ടുകൾ വരും. പക്ഷികളൊക്കെ പാട്ടുപാടിക്കൊണ്ടിരിക്കും. നല്ല വളരെ അനുകൂലമായിട്ടുള്ള കാറ്റ് ജലാശയങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകളിൽ നിന്ന് സുഗന്ധം ഏറ്റെടുത്തുകൊണ്ട് അത് ഇവർ ഈ കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ നല്ല വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള വർണ്ണനയാണ്. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സതത്ര തത്രാരുണപല്ലവശ്രിയ ഫലപ്രസൂനോരു ഭരേണ പാതയോ സ്പൃശിഖാൻ വീക്ഷ്യ വനസ്പതി സ്വയൻ നിവാഹാഗ്രജമാതി പുരുഷ. മരങ്ങളാണെങ്കിൽ നിറയെ തളിരുകളും പൂക്കളും പഴങ്ങളും കൊണ്ട് ഭാരം കൊണ്ട് തല കുനിഞ്ഞ് ആ മരങ്ങളൊക്കെ തന്നെ നിലം മുട്ടി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ഭഗവാന് തോന്നുകയാണ്, കൃഷ്ണന് തോന്നുകയാണ്, ഇവരൊക്കെ നമസ്കരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനെയാണ്. സ്പൃശിഖാൻ വീക്ഷ്യ വനസ്പതീൻ മുത സ്മയൻ നിവാഹാഗ്രജം ആദിപൂരുഷ. ജ്യേഷ്ഠനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങളൊക്കെ തല കുനിച്ചു നിൽക്കുന്നത്. എൻ്റെ ഭംഗിയായിട്ട് ഭഗവാന്റെ നയം, ഭഗവാന്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം, മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ള ഭാവം, അതൊക്കെ തന്നെ. പിന്നെ പ്രകൃതിയെ നല്ലപോലെ ഭഗവാൻ എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതിയെ നിരീക്ഷിക്കുന്നത്. കാളിയമർദ്ദനം മുഴുവനും പ്രകൃതിക്ക് വേണ്ടി ചെയ്ത ഒരു നർത്തനമായിരുന്നു. അല്ലാതെ കാളിയനെ കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാളിയമർദ്ദനം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, കാളിന്ദി നദിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പുറപ്പെട്ടതെന്ന് എടുത്തു പറയുന്നുണ്ട്. ഭഗവാൻ ജ്യേഷ്ഠനോട് പറയാണ്, എത്ര സന്തോഷമായിട്ടുണ്ടാവും ബലരാമസ്വാമിക്കൊന്ന് ആലോചിച്ച് നോക്കൂ, തിരഞ്ഞെടുത്ത് പറയുന്ന വാക്കുകൾ. അഹോ അമീ ദേവരാമരാർച്ചിതം പദാംബുജം തേ സുമന ഫലാർഹണം നമന്ത്യുപാദായ ശിഖാഭിരാത്മന സ്തമോപഹത്യേ തരുജന്മയകൃതം. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാതെ ജംഗമങ്ങളാവാതെ സ്ഥാവരങ്ങളായത് തന്നെ, ഈ മരങ്ങളൊക്കെ സ്ഥാവരങ്ങളാണ്, അങ്ങനെ ആയത് തന്നെ ഒരുപക്ഷെ അവരുടെ പൂർവ്വജന്മത്തിലെ പാപം കൊണ്ടായിരിക്കും. അത് കാണിച്ചിട്ടുള്ള തമസ് നിറഞ്ഞ കൃത്യങ്ങളെ കൊണ്ടായിരിക്കും. ആ തരുജന്മത്തിന് ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ ഇപ്പോൾ അവരെ നോക്കൂ, നിറയെ ഫലങ്ങൾ എടുത്തിട്ട് അവിടുത്തെ കാൽക്കല് എങ്ങനത്തെ കാല്, അവിടുത്തെ പദാംബുജം എങ്ങനത്തതാണ്? ദേവവരാമരാർച്ചിതം, അമരന്മാരായിട്ടുള്ള ദേവവരന്മാരെ, ദേവശ്രേഷ്ഠന്മാരെ പൂജിക്കുന്ന അങ്ങയുടെ പാദാംബുജത്തിൽ ഈ മരങ്ങളൊക്കെ ഫലങ്ങളെ കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ്. ോകീർത്ഥം ഗായന്ത ആദിപുരുഷാനുപദം ഭജന്തേ പ്രായോ അമീ മുനിഗണാഭവതീയ മുഖ്യ ഗൂഢം വനേ വിനജഹത്യനഘാത്മദൈവം. ഇവിടെ മൂളി പാട്ടുപാടി മൂളിക്കൊണ്ട് വണ്ടുകൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എന്താണ് ചെയ്യണത്? ഗായന്ത ആദിപുരുഷാനുപദം ഭജന്തേ, ആദിപുരുഷനായിട്ടുള്ള അങ്ങയെ ഭജിച്ചുകൊണ്ട് അങ്ങയ്ക്കുള്ള പ്രാർത്ഥനാ ഗാനങ്ങൾ പാടിക്കൊണ്ടവർ ഇവിടെ പറന്ന് നടക്കുകയാണ്. ഭവാരണ്യത്തിൻ്റെ വർണ്ണനയിൽ, പഞ്ചമസ്കന്ധത്തിൽ ഭവാരണ്യത്തിൻ്റെ വർണ്ണനയിലും പറയുന്നുണ്ട്, ഇതിനുള്ളിലും പെട്ട് അകപ്പെട്ട് ഭരതമുനീശ്വരൻ രഘുഗണന് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നത്, ഈ ഭവാരണ്യത്തിൽ പെട്ടിട്ടുള്ള വണിക്കുകളൊക്കെ തന്നെ ചുറ്റി ചുറ്റി അവിടെ തന്നെ കറങ്ങി നിൽക്കും, പുറത്തേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അതേസമയം തന്നെ വണ്ടുകളാണെങ്കിൽ, യോഗികളൊക്കെ ആണെങ്കിൽ, വണ്ടുകളാണെങ്കിൽ അവർ നിഷ്പ്രയാസം പുറത്തേക്ക് പറന്നു പോവും എന്ന് പറയും. ഭഗവാൻ ഇവിടെയും യോഗികളോടാണ് വണ്ടിനെ ഉപമിക്കുന്നത്. ഭഗവാന് വണ്ടിനെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് ഭഗവാന്റെ തന്നെ വർണ്ണം കൊണ്ടുള്ള ഒരു സാമാന്യത കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഗോപികൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവും ഭഗവാന് വളരെ പ്രിയപ്പെട്ട ജീവികളാണ് വണ്ടുകൾ. അതുകൊണ്ടാണ് മധുപ കിതവ ബന്ധു എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിനെ തന്നെ ഭഗവാന്റെ റിപ്രസെൻറ്റേറ്റീവായിട്ട് കണ്ടിട്ട് അവർ ശകാരിക്കാനൊക്കെ തുടങ്ങുന്നത്. ീർത്ഥം അവിടുത്തെ യശസ്സാണ് ഈ വണ്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത്. ഗായന്ത ആദിപുരുഷാനുപദം ഭജന്തേ പ്രായോ അമീ മുനികണാഭവദീയ മുഖ്യ ഗൂഢം വനേ പിനജഹത്യന കാൽമദൈവം. അങ്ങയുടെ കൂടെ ഈ വൃന്ദാവനത്തിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ വിലപ്പെട്ട സ്വന്തം ശരീരം ത്യജിച്ചിട്ട് ഇങ്ങനെ വണ്ടുകളുടെ രൂപം എടുത്തു വന്നിരിക്കുകയാണ്. എല്ലാ പ്രകൃതി വർണ്ണനയുമാണ്, ജ്യേഷ്ഠനുള്ള ഒരു ആരാധനയുമാണ്. നൃത്യന്ത്യമീശിഖിന ഈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യൈവതേ പ്രിയമീക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹമാഗതായ ധന്യാവനൗകസ ഇയാൻ ഹി സദാം നിസർഗ. ജ്യേഷ്ഠനൊന്ന് നോക്കി നോക്കൂ, ഇവിടെയൊക്കെ മയിലുകൾ ഇങ്ങനെ പീലി വിരിച്ച് നിന്ന് നൃത്തം ചെയ്യാണ്. ഈ മാനുകളെ നോക്കൂ, എത്ര ആരാധനയോടുകൂടിയിട്ടാണ് അവിടുത്തെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വൃന്ദാവനത്തിലെ ചില ഗോപികൾക്കൊക്കെ ഭഗവാനോടായിരുന്നു ഇഷ്ടം. അധിക ഗോപികൾക്കും ശ്രീകൃഷ്ണനായിരുന്നു പ്രേമഭാചനം. ഏതാനും ഗോപികളുണ്ട് തീർച്ചയായിട്ടും ബലരാമനെ പ്രേമഭാചനമായിട്ട് കാണുന്നവര്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 65-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, തിരിച്ചു വന്ന സമയത്ത് യമുനാകർഷണമൊക്കെ നടക്കുന്നത് തന്നെ ആരാധിക്കാൻ ചില ഗോപികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇത് വായിക്കുന്ന സമയത്ത് വളരെ പരോക്ഷമായിട്ടാണെങ്കിലും തോന്നുന്നു ഭാഗവതം ഹൈന്ദവ മതം തന്നെ വലിയ ആരാധനാ സ്വാതന്ത്ര്യമാണ്. ഏത് ദേവനെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അന്യം എന്ന് പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി പറയുമ്പോൾ അന്യം മതസ്ഥരാരാധിക്കുന്ന ഈശ്വരന്മാരെ പോലും നമ്മൾ മനസ്സ് നിറയെ ആരാധിച്ചാലും നമ്മൾ ഹൈന്ദവരല്ലാതെ ആയിത്തീരില്ല. ഇതാണ് ഹൈന്ദവ മതത്തിൻ്റെ പ്രാധാന്യം. ശാക്തേയം, ഭാഗവതത്തിൽ ശാക്തേയം, ശൈവം, ഇതിനെയൊക്കെ വാഴ്ത്തിപ്പാടാൻ പുരാണകാരൻ എവിടെ അവസരം കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ ആ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വൈഷ്ണവം തന്നെയാണ്, ബലരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും വൈഷ്ണവം തന്നെയാണ്. എന്നാലും അതിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ഗോപികമാരൊക്കെ ഭഗവാന്റെ കൃഷ്ണനോട് ഭഗവാന് ഈ ഗോപികമാർക്ക് പ്രേമം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബലരാമസ്വാമിയോട് പ്രേമം വേണമെങ്കിൽ അങ്ങനെയും ആവാം. ആ ഗോപികമാർക്ക് അത് തന്നെ മോക്ഷ സാധനം. ബലരാമസ്വാമിയാണ് ചിത്രകേതുവിന് ബലരാമസ്വാമിയുടെ മന്ത്രമാണ്, സംഘർഷണമൂർത്തിയുടെ മന്ത്രമാണ് ശ്രീനാരദ മഹർഷി. എപ്പോഴും നാരായണ നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ശ്രീനാരദ മഹർഷി ബലരാമസ്വാമിയുടെ മന്ത്രമാണ് കൊടുത്തത്. അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം, ആരാണോ നമ്മളുടെ മനസ്സിനെ ആകർഷിക്കുന്നത് എല്ലാവരെയും നമ്മളുടെ പ്രാർത്ഥനാഗൃഹത്തിൽ എല്ലാവർക്കും സ്ഥാനം കൊടുക്കാം. അതിൽ ഒരാളെ ഇഷ്ടദേവതയായിട്ട് പ്രത്യേകം സ്നേഹവും കാണിക്കാം. രണ്ടിനും സമ്മതം തരുന്ന ഒരു വലിയ ഒരു ചിന്താ സ്വാതന്ത്ര്യം നമുക്കിവിടെ കാണാം. നൃത്യന്ത്യമീശിഖിനൈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യ ഇവതേ പ്രിയമീക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹമാഗതായ ധന്യാവനൗകസ ഇയാൻ ഹി സദാം നിസർഗം. ഇവിടെ മയിലുകൾ നൃത്തം ചെയ്യുന്നു, പ്രേമപൂർവം മാനുകൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇവിടെയുള്ള കോകില ഗണങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് സൂക്തങ്ങൾ ചെല്ലണത് പോലെയാണ് ഈ വൃന്ദാവനം മുഴുവനും. എങ്ങനെയാണോ നല്ല ഗൃഹസ്ഥര് അതിഥികളെ സ്വീകരിക്കുന്നത്, ഇതുപോലെയാണ് അങ്ങയ്ക്ക് വേണ്ടി ഉപചാരങ്ങൾ ചെയ്യുന്നത്. ധന്യേയ മധ്യധരണി തൃണവീരുധസ്വൽ പാദസ്പൃശോദ്രുമലതാകരജാഭിമൃഷ്ട നദ്യോദ്രയ ഖഗമൃഗാ സദയാവലോകൈർ ഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. അവിടുന്ന് നടന്നു പോകുമ്പോൾ അവിടുത്തെ പാദസ്പർശം തട്ടുന്ന സമയത്ത്, അവിടുന്ന് നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വള്ളികളെയൊക്കെ ഒന്ന് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൈകൊണ്ടുള്ള സ്പർശം തട്ടുന്ന സമയത്ത്, നടന്നു പോകുമ്പോൾ ഒന്ന് വൃക്ഷങ്ങളിലൊക്കെ തൊടുകയാണെങ്കിൽ കൈനഖം ഒന്ന് സ്പർശിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ തന്നെ ഈ വൃക്ഷങ്ങൾക്കും ഔഷധികൾക്കും വീരുത്തുകൾക്കും ലതകൾക്കുമൊക്കെ ഏറ്റവും അധികം ധന്യതയാണ് ഗോപി, അങ്ങയെ ആരാധിക്കുന്ന ഗോപികകളുടെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് സ്തുതിക്കുകയാണ്. എന്നിട്ട് അവരുടെ കളികളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ച് കളിച്ച് ക്ഷീണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബലരാമസ്വാമി ഏതെങ്കിലും ഒരു ഗോപന്റെ മടിയിൽ തലവെച്ചിരിക്കും. വേഗം ഭഗവാൻ അവസരം കളയാതെ പോയി കാല് നല്ലപോലെ ഉഴിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ബലരാമസ്വാമിയെ നല്ലപോലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കലയെപ്പറ്റി ശുഗബ്രഹ്മർഷിയും പറയുന്നുണ്ട്. 19-ാമത്തെ ശ്ലോകം നോക്കൂ. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈർവിഡംബയൻ രേമേ രമാലാളിത പാദപല്ലവോ ഗ്രാമ്യേ സമം ഗ്രാമ്യവദീശ ചേഷ്ടിത. പ്രാകൃതരായിട്ടുള്ള ഗോപബാലന്മാരുടെ കൂടെ കൂടിയിട്ട് അതുപോലെ പ്രാകൃതത്വം കാണിച്ചിട്ട് ഗ്രാമ്യമായിട്ടുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ട് ഭഗവാൻ ഈ കാട്ടിൽ മുഴുവനും ഓടി നടക്കണം. 5 വയസ്സേയുള്ളൂ. എങ്ങനത്തെ കാലുകളാണ്? ലക്ഷ്മീദേവി വളരെ സ്നേഹപൂർവം തലോടുന്ന കാലുകൾ കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. രാമായണത്തിലെ ഒരു ഏകശ്ലോകി രാമായണം പോലെ ഗുരുവർത്തേ ത്യക്തരാജ്യം എന്ന് പറയുന്ന സമയത്തെ ഗുരുവർത്തേ ത്യക്തരാജ്യം വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം. ഏത് കാലുകളുകൊണ്ടാണ് ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോയത്? താമര കൈകളുള്ള ദേവി, രാജപുത്രിയായിട്ടുള്ള സീതാദേവി തടവിയാൽ പോലും വേദന തോന്നും, അതുപോലും ഭഗവാൻ അക്ഷമയാണ്. അങ്ങനെയുള്ള കാലുകൾ കൊണ്ടാണ് ഭഗവാൻ പോയത്. എവിടെ പുരാണകാരൻ്റെ കവിത ഒന്ന് ആലോചിച്ച് നോക്കൂ. രേമേരമാലാളിത പാദ പല്ലവോ ഗ്രാമ്യേ സമം ഗ്രാമ്യവദീശ ചേഷ്ടിത. ഇവിടെയുള്ള പനങ്കാടുകളിലും മുളങ്കാടുകളിലും ഒക്കെ ഓടി ഓടി നടന്ന് മറ്റൊരു ഉപകരണവും ഗാനത്തിന് കിട്ടിയില്ല എന്നുള്ള പോലെ മുളങ്കണ്ടെടുത്ത് പാട്ട് പാടി, വേറൊന്നും തലയിൽ വെക്കാൻ കിട്ടിയില്ല കിരീടം എന്ന പോലെ മയിൽപ്പീലി അണിഞ്ഞ്, കാതിൽ വേറൊന്നും കിട്ടിയില്ല കൊന്നപ്പൂവെടുത്ത് അണിഞ്ഞ്, ഇങ്ങനെ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ സുഹൃത്തുക്കളൊക്കെ ശ്രീരാമാവ്, ഗോപരാമ, സുബലൻ, സ്തോകകൃഷ്ണൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇവ രണ്ടുപേരുടെ അടുത്ത് വന്നിട്ടും പറയും. രാമ രാമ മഹാബാഹു, 21-ാമത്തെ ശ്ലോകം. രാമ രാമ മഹാബാഹു കൃഷ്ണ ദുഷ്ട നിബർഹണ ഇതോ വിദൂരേ സുമഹദ്വനം താലാളി സങ്കുലം. നിറയെ പനകൾ നിൽക്കുന്ന ഒരു തോട്ടം ഇവിടെയുണ്ട്. അവിടേക്ക് ഹേ രാമ, ആദ്യം രാമനെയാണ് വിളിക്കുന്നത്, മഹാബാഹുവായിട്ടുള്ള രാമ, അജാനുബാഹുവായിട്ടുള്ള ഭഗവാൻ, ദുഷ്ടനിബർഹണ ദുഷ്ടന്മാരെ എപ്പോഴും ഇല്ലാതാക്കാൻ താല്പര്യം കാണിക്കുന്ന ഹേ കൃഷ്ണ, ഇതൊന്നും പറയണത് കേൾക്കൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു പനങ്കാടുണ്ട്, അതിൽ നിറയെ പനകള് ഫലം എന്തി പനം പഴങ്ങളൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഞങ്ങൾക്കാണെങ്കിൽ വളരെ അധികം വിശപ്പുണ്ട്. ഈ വിളഞ്ഞു നിൽക്കുന്ന പഴുത്തു നിൽക്കുന്ന പനം പഴങ്ങളുടെ മണം കേട്ട് ഞങ്ങൾക്ക് അത്യധികം അത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടേക്ക് പോകാനേ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമല്ല ഒരു ജീവിക്ക് പോലും പോകാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും ജീവികളെങ്കിലും അവിടെയുള്ള മൃഗങ്ങളോ പക്ഷികളോ അതെന്തെങ്കിലും കഴിച്ചാലും കുറച്ച് സമാധാനമായിരുന്നു. അതിനൊന്നും സമ്മതിക്കാത്ത വിധത്തിൽ ഈ പനം കാടിൻ്റെ അധിപതിയായിട്ട് ധേനുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാക്ഷസനുണ്ട്. കഴുതയുടെ രൂപത്തിലാണ് ഈ രാക്ഷസൻ അവിടെ താമസിക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ, അതിന് തിരുവിളക്കേടില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് അവിടം വരെ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പഴം അവിടുന്ന് ഒന്ന് ശേഖരിച്ചു തരൂ, ശേഖരിക്കാൻ സഹായിച്ചു തരൂ എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അവർ വേഗം അവിടെ ചെല്ലും. ചെന്ന സമയത്ത് ബലരാമസ്വാമി, അങ്ങനെ ഒരു ധേനുകൻ ഉണ്ടെങ്കിൽ അതിന് നല്ല പ്രകോപനം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പനമരത്തിനെ ശക്തിയായിട്ട് കുലുക്കും. ശക്തിയായിട്ട് കുലുക്കുന്നത് കേട്ടപ്പോൾ ഇത് എവിടെയോ ആയിരുന്നു ഈ കഴുത. അത് ഓടി വന്നു. ഓടി വന്ന് ബലരാമസ്വാമിയുടെ അടുത്ത് വന്ന് പിൻകാലുകളെ കൊണ്ട് ബലരാമസ്വാമിയുടെ മാറത്ത് ചവിട്ടി. കഴുതയുടെ സ്വഭാവമാണ്, ചവിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഓടിപ്പോയി. പിന്നെയും വീണ്ടും വീണ്ടും വന്നിട്ട് ചവിട്ടാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ബലരാമസ്വാമി പിൻകാലുകൾ രണ്ടും പിടിച്ച് അതിനെ ചുറ്റി ചുറ്റി എറിഞ്ഞ് പനയുടെ മുകളിലേക്ക് എറിഞ്ഞ് ആ പന പഴങ്ങളൊക്കെ നിലത്ത് വീണു. കുട്ടികൾക്കൊക്കെ വലിയ ഉത്സവമായി, അതൊക്കെ എടുത്ത് കഴിക്കാറായി. അത് മാത്രമല്ല, ആ പന ചെരിഞ്ഞു വീണു, അത് വേറൊന്നിൻ്റെ മുകളിൽ വീണു, വേറൊന്നിൻ്റെ മുകളിൽ വീണു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും രാമാവതാര കാലത്ത് സുഗ്രീവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുഗ്രീവന് തൻ്റെ ശക്തിയുടെ പ്രമാണമായിട്ട് തെളിവായിട്ട് ഒരു സപ്തസാല ഭേദനം നടത്തുന്നുണ്ട്. ഏഴ് പനകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അർദ്ധചന്ദ്രാകൃതിയിൽ നിൽക്കുമ്പോൾ ഒറ്റ അമ്പ ചെയ്തിട്ട് ശ്രീരാമസ്വാമി അതിനെ മുഴുവനും വീഴ്ത്തി. അത് കണ്ടപ്പോൾ ഒരുപക്ഷെ ബലഭദ്രസ്വാമിക്ക് തോന്നിയിട്ടുണ്ടാവും തനിക്കും ഇതുമാതിരി ഒന്ന് ചെയ്യണമെന്ന് തോന്നിയോന്ന് അറിയില്ല. ഇവിടെ ഏതായാലും അനേകം പനകളെ വീഴാണ്. അപ്പോൾ ഈ കഴുതയുടെ അനുയായികളായിട്ടുള്ള കുറുക്കന്മാർ, അങ്ങനെ നമ്മൾ കേൾക്കാറില്ല അല്ലേ? കഴുതയും കുറുക്കന്മാരും കൂടിയുള്ള ഒരു ചങ്ങാത്തത്തെ പറ്റി ഒന്നും കേൾക്കാറില്ല. പക്ഷെ ഇവിടെ ഈ അസുരന്മാരൊക്കെ കുറുക്കന്മാരുടെ രൂപത്തിൽ ഇവരെ വന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എല്ലാ കുറുക്കന്മാരെയും പിൻകാലുകളെടുത്ത് വലിച്ച് ഇതേപോലെ എറിഞ്ഞ് അവരെയൊക്കെ കൊന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ ഈ കളികളെപ്പറ്റി വീണ്ടും വീണ്ടും പറയുകയാണ്. അങ്ങനെ ധേനുകനെ കൊന്നത് ഭഗവാനാണ് എന്നുള്ളതും ആ അവസരം ഉപയോഗിച്ചിട്ട് ഇവിടെ പുരാണകാരൻ വളരെ ഭംഗിയായിട്ട് ബലഭദ്രസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു സ്തോത്രം പോലെ ഇവിടെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കുട്ടികളുടെ കളിയൊക്കെ പറയുമ്പോൾ ഭഗവാനെ പറ്റി പല പല നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടും ഭാഗവതത്തിൽ നിന്ന്. ഏതെങ്കിലും ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ എത്ര തുടക്കത്തിലാണ് നോക്കും, അവിടെ കുന്തിദേവി എന്താ പറയുന്നത്, ഗോപ്യാതീകൃതാകസീതാമതാവൽ. അമ്മ ഒരു കയറെടുത്തിട്ട് വന്നിട്ട് അവിടുത്തെ കെട്ടിയ സമയത്ത് പേടിച്ച് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് തിരുമ്മി മുഖത്തൊക്കെ കൺമഷിയാക്കി ഭയത്തോടു കൂടിയിട്ട്, ആരെയാണോ ഭയം തന്നെ പേടിക്കണം, അങ്ങനെയുള്ള ഭയം പേടിക്കുന്ന അങ്ങ് ഭയം അഭിനയിച്ചിട്ട് ആ ഗോപികളുടെ മുമ്പിൽ, ആ ഇടയ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് അതെൻ്റെ മനസ്സിൽ. അതിന് മുമ്പ് പറയുന്നത് മനുഷ്യനായി വന്നത് വിടംബനം, തിരക്കുകളായി വന്നത്, മത്സ്യക്കുർമവരാഹാദികളായി വന്നത് അത്യന്ത വിടംബനം. ഇവൻ പിന്നെ പറയണത് ഇങ്ങനെ മനുഷ്യനായി വന്നതിൽ വീണ്ടും അതിൻ്റെ ഉള്ളിലെ ഒരു അഭിനയം എന്നുള്ളത് അതെന്നെ വിമോഹിപ്പിക്കുക, ആശ്ചര്യപ്പെടുത്തുന്നതല്ല വിമോഹിപ്പിക്കണമെന്ന് പറയും. ഇതുപോലെയാണ് പല പല ഗോപികമാരെ ഇനി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കാണും. ബർഹാപീഠം നടവരവപൂ, അങ്ങനെ ഒരു നല്ല ശ്ലോകം ഗോപികമാരുടെ മനസ്സിൽ പതിഞ്ഞതാണ്. വിപ്രപത്നിമാർ വന്ന സമയത്തോ ശ്യാമം ഹിരണ്യപരിധിം വനമാല്യപരഹ ധാതു പ്രവാള നടവേഷമനുവ്രതാംസേ. ഗോപികമാർക്ക് എപ്പോഴും എപ്പോഴും കാണാനെങ്കിലും പറ്റും. അന്തപുരത്തിലിരിക്കുന്ന ആ വിപ്രപത്നിമാർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാനും ബലരാമസ്വാമിയും വന്നു എന്ന് കേട്ട സമയത്ത് ചതുർവിധം അന്നമെടുത്ത് വരുമ്പോൾ അവരുടെ മനസ്സിൽ കണ്ട ആ രൂപം നോക്കും, ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതു. നമ്മളുടെ മനസ്സിൽ അത് പതിക്കാൻ വേണ്ടി ഇങ്ങനെ എത്ര എത്ര എത്രയോ ചിത്രങ്ങൾ. ഇതുപോലെയാണ് ഇവിടെ 42-ാമത്തെ ശ്ലോകത്തിൽ ഒരു നല്ല ചിത്രം. തം ഗോരചച്ഛുരിത കുന്തളബദ്ധവർഹ വന്യപ്രസൂന രുചിരേക്ഷണ ചാരുഹാസം വീണും കൊളന്തമനുകൈരനുഗീതകീർത്തി ഗോപ്യോ ദിദൃക്ഷിത ദൃശോഭ്യഗമൻ സമേത. പശുക്കളെ തെളിച്ച് നടക്കുന്ന സമയത്ത് ഈ കുട്ടികളെക്കാട്ടിലും എത്രയോ ഉയരത്തിലാണ് പശുക്കൾ അല്ലേ, അത്ര വലിപ്പമുണ്ടായിരിക്കും. അങ്ങനെയുള്ള പശുക്കളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ കുളമ്പിൽ നിന്ന് പുറപ്പെടുന്ന മൺതരികളൊക്കെ, ചെറിയ കുട്ടികളല്ലേ, അവരുടെ തലയിലൊക്കെ ആ മൺതരികളായിട്ടുണ്ടാവും. അങ്ങനെ മണ്ണിൽ കുളിച്ചുകൊണ്ട് തവിട്ട് നിറത്തിൽ മണ്ണിൽ കുളിച്ചുകൊണ്ട് വരും. മുടിയിൽ നിറയെ മണ്ണായിട്ട് അങ്ങനെ വരുമ്പോൾ വന്യം പ്രസൂന രുചിരേക്ഷണ ചാരുഹാസം തലയിലെ ബർഹ മുടി കെട്ടാൻ മയിൽപ്പീലി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ട് തലയിൽ. രുചിരേക്ഷണ ചാരുഹാസം അതിമനോഹരമായിട്ടുള്ള ഈ ക്ഷണം മന്ദഹാസം വീണും കൊണന്തമനുഗൈരനുഗീതകീർത്തിം എന്നിട്ട് മുരളിക വായിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒപ്പമുള്ള കുട്ടികളൊക്കെ തന്നെ ചുറ്റും നിന്നിട്ട് അവരുടെ കീർത്തികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇത് ഗോപികമാർക്ക് ഇതൊരു നയനോത്സവം തന്നെയാണ് ഈ കാഴ്ച എന്ന് പറയാണ്. വൃന്ദാവനത്തിന് ഭംഗി കൊടുത്തത് തന്നെ ഭഗവാനാണ് എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ അത് പണ്ട് ഒരു വനം ആയിരുന്നു, ഭഗവാൻ വന്നപ്പോഴാണ് വൃന്ദാവനത്തിന് ശോഭ കിട്ടിയത് എന്ന് പറയും. മന്ദാരശ്രക്ക് പീലിത്തിരുമുടി തിലകം വീണുകാഞ്ചീകലാപം കുന്താഭസ്വച്ഛഹാസം തളവളകൾ കടാക്ഷങ്ങളി വേഷമോടെ വൃന്ദാരണ്യത്തെയെല്ലാം നിരതിശയ സൗഭഗം ഭോതിയാകും നന്ദാപത്യം സ്വവീ ജീവിതതിയിൽ വിളയിപ്പിക്കയാണാത്തമോദം. വളരെ സന്തോഷത്തോടുകൂടി സ്വന്തം ദേഹത്തിൽ നിന്ന് വരുന്ന കാന്തി തരംഗങ്ങളിൽ വൃന്ദാവനത്തിനെ ഭഗവാൻ കുളിപ്പിച്ചു നിർത്തുകയാണ്. അങ്ങനെ ഭഗവാന്റെ കളികളൊക്കെ വർണ്ണിച്ചു. അത് കഴിഞ്ഞിട്ട് ഒപ്പമുള്ള ഗോപന്മാർക്കൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 15-ാമത്തെ അധ്യായത്തിൽ അവസാനം വരുമ്പോൾ എല്ലാ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നുന്ന സമയത്ത് എല്ലാവരും കാളിന്ദി നദിയിൽ ഇറങ്ങിയിട്ടാണ് വെള്ളം കുടിക്കാറുള്ളത്. അന്നൊക്കെ നദികളിൽ ജലം കുടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 48-ാമത്തെ ശ്ലോകം നോക്കൂ. അധഗാവശ്ച ഗോപാശ്ച നിദാഘാതപീഡിത ദുഷ്ടം ജലം പപുസ്തസ്യ സ്തൃഷാർത്ത വിഷ ദൂഷിതം വിഷാംബസ്തുപസ്പൃശ്യ ദൈവോപഹത ചേതസ നിപീതുർവ്യസപസർവേ സലിലാന്തേ കുരുദ്വഹ. ഈ കാളിന്ദി നദിയിലെ വെള്ളം കുടിച്ചിട്ട് കുട്ടികളൊക്കെ മരിച്ചു വീഴാൻ വേണ്ടി തുടങ്ങി. ഭഗവാനെ ജീവിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും എപ്പോഴും എപ്പോഴും അങ്ങനെ കാളിന്ദിയിലെ വൃന്ദാവനത്തിലെ മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിലെ വിഷദൂഷിതമായിട്ടുള്ള ജലത്തോടുകൂടി ഒരു നദി ഒഴുകുക എന്നുള്ളത് ഭഗവാന് സഹിക്കാൻ പറ്റണില്ല. തൻ്റെ തൃക്കൺ പാർത്ത് അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചു. അത് നമുക്ക് പിന്നെ സപതി സഖിവ ജ്യോതി ശമ്യ മധ്യേ നിജപരയോർ ബലയോരഥം നിവേശ്യ ഹൃദവതി പരസൈനികായുരക്ഷണ ഹൃദവതി പാർത്ഥസഖേരതിർമ്മമാസ്തു. കണ്ണുകൊണ്ട് തൃക്കൺ പാർത്തിട്ട് ആയുസ് വലിച്ചെടുക്കാനും അറിയാം, തൃക്കൺ പാർത്തിട്ട് ജന്മം കൊടുക്കാനും അറിയാം, ജീവിതം കൊടുക്കാനും ഭഗവാൻ അറിയാം. അങ്ങനെയുള്ള ഭഗവാൻ അവരെയൊക്കെ തൃക്കൺ പാർത്ത് ഉണർത്തി. പക്ഷേ ഭഗവാൻ ഇത് ഈ അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു വാദമാണ് ഭഗവാന്റെ ഇവിടെ. 16-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം വിലോക്യ ദൂഷിതം കൃഷ്ണം കൃഷ്ണ കൃഷ്ണാഹിനാ വിഭു തസ്യാ വിശുദ്ധി അന്വിച്ഛൻ സർപ്പം തമുദവാസയൽ. ആദ്യത്തെ വരിയിൽ 3 പ്രാവശ്യം കൃഷ്ണ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാളിന്ദി നദി കൃഷ്ണ നിറത്തിലെ കാളിന്ദിയാണ്. അത് ഇപ്പോൾ കറുത്ത നിറം കൊണ്ട് അത് ദൂഷിതവുമായിരിക്കണം. അതിന് ഒരു കാരണം ഈ കൃഷ്ണാഹി, അതായത് കാളിയ സർപ്പം അതിനുള്ളത് കൊണ്ടാണ്. ഇത് കണ്ട സമയത്ത് കൃഷ്ണൻ വിചാരിച്ചു ഈ പാമ്പിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല, കൊല്ലുകയും ചെയ്യണില്ല. നോക്കൂ, എത്ര എത്ര എത്ര അസുരന്മാരെ കൊന്നിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ ഒരു അവസരമുണ്ടെങ്കിൽ നന്നാവാൻ വേണ്ടി അവസരം കൊടുക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറായിരുന്നു. തസ്യാ വിശുദ്ധി അന്വിച്ഛൻ, ഇവിടെ പറയണത് തസ്യാ എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ച് പറയണത് ആ നദിയെ വിശുദ്ധമാക്കാൻ എന്നാണ്. പക്ഷെ നമുക്ക് ഒരർത്ഥം കൂടി ഗ്രാമറിന് യോജിക്കില്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ സതുദ്ദേശം ആലോചിക്കുന്ന സമയത്ത് ഒരർത്ഥം കൂടി നമുക്ക് വായിച്ചെടുക്കാം. അത് ആ കാളിയനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. എത്രത്തോളം ശുദ്ധീകരിക്കാൻ പറ്റുമോ അത്രത്തോളം. രാജോവാച, പരീക്ഷിച്ച് ചോദിക്കുകയാണ്, കഥമന്തർജലേഗാധേ ന്യഗൃഹാത് ഭഗവാനഹിം സവൈ ബഹുയുഗാവാസം സദാസീത് വിപ്രകഥ്യതാം. അപ്പോൾ എവിടെയായിരുന്നു ഇത് താമസിച്ചിരുന്നത്? കാളിന്ദി നദിയിലെ ഏറ്റവും അടിയിലുള്ള ഒരു ഹ്രദത്തിൽ, അഗാധതയിൽ. കാളിയ മർദ്ദനത്തിൽ 2 കാര്യങ്ങൾ: ഒന്ന് പരിസ്ഥിതിയുടെ ശുദ്ധീകരണം, അത് വളരെ പ്രത്യക്ഷമായിട്ട് പറയുന്നത്. മറ്റൊന്ന് എന്താ വെച്ചാൽ അഹങ്കാരത്തിൻ്റെ ദർപ്പശമനമാണ്. നമ്മളുടെയൊക്കെ തന്നെ, നമുക്കൊക്കെ എത്ര എത്രയോ കാളിയനെ പോലെ 101 ഫണങ്ങൾ നമുക്കുമുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ പലപ്പോഴും ഭഗവാൻ നൃത്തവും ചെയ്തേക്കാം. അങ്ങനെ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ നൃത്തം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എവിടെയാണ് ഈ അഹങ്കാരം എളുപ്പം വളരെ പ്രത്യക്ഷമായിട്ട് ഞാനിതാണ് ഞാനതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അഹങ്കാരം പ്രത്യക്ഷമാണ്. അതിനേക്കാൾ അപകടകാരികളാണ് സാത്വികരാണ് എന്ന് അഭിമാനിക്കുന്ന നമ്മളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അതാണ്. ഈ പാമ്പ് എവിടെയാ താമസിച്ചത്? ആഴത്തിലുള്ള ഹൃദയത്തിലാണ് താമസിച്ചത്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയും എത്ര നല്ല ആളാണ് എന്നിട്ടും എന്താ ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത്. വളരെ ഉള്ളിലായിരിക്കും അഹങ്കാരം, പുറത്തേക്ക് അറിയില്ല. ഭഗവാൻ അതറിയാം എന്തായാലും. അപ്പൊ വളരെ ആഴത്തിലാണ്. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കാണ്, അവിടെ ഒരു കാളിയൻ അവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് വെള്ളം മാത്രമല്ല ദൂഷിതമായിരിക്കുന്നത്, അന്തരീക്ഷം പോലും ദൂഷിതമാണ്. അതിന് മുകളിൽ കൂടെ പക്ഷികൾ പറന്നു പോവുകയാണെങ്കിൽ അതുപോലും താഴെ വീഴും. അവിടെ പാർശ്വത്തിലുള്ള മരങ്ങളൊക്കെ തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ വൃക്ഷങ്ങളെയും പക്ഷികളെയും വെള്ളം വന്ന് കുടിക്കുന്ന മൃഗങ്ങളെ പശുക്കളെ ഭഗവാന്റെ തന്നെ കോപന്മാരെ എല്ലാവരെയും കൊല്ലാനുള്ള വിഷവീര്യം ഈ വെള്ളത്തിനുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ വിചാരിക്കണം, അന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ ബലരാമസ്വാമി കൂടാതെയാണ് കാളീന്ദ്രയുടെ തീരത്തേക്ക് വന്നത്. അവിടെ വന്നിട്ട് അവിടെ ഒരു കടമ്പ് വൃക്ഷമുണ്ടായിരുന്നു. ഭാഗവതത്തിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ കടമ്പ് വൃക്ഷത്തെ പറ്റി പറയണത് എല്ലാം കരിഞ്ഞു പോയ സമയത്ത് എങ്ങനെയാണ് അവിടെ ഒരു കടമ്പ് വൃക്ഷം ഉണ്ടായത് എന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രന്റെ മുഖത്ത് നിന്നും കയ്യിൽ നിന്ന് അമൃതം തട്ടിപ്പറിച്ചു ഒരു പ്രാവശ്യം ഗരുഡൻ എന്ന് പറയുന്നത്. കാരണം ഗരുഡന്റെ അമ്മയ്ക്ക് വിനതയ്ക്ക് ദാസ്യം അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ അതിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ സർപ്പങ്ങൾക്ക് അമൃത് കൊണ്ടുപോയി കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി വളരെ സാഹസം കാണിച്ച് ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അമൃത കുംഭം തട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ കടമ്പ് വൃക്ഷത്തിൽ കുറച്ചു നേരം വന്നിരുന്നപ്പോൾ ആ അമൃതത്തിന്റെ സ്പർശം അല്പം ഈ കടമ്പിന് കിട്ടിയത് കൊണ്ടാണ് അതങ്ങനെ നിന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഭഗവാൻ അതിൽ കയറാൻ ഉദ്ദേശിച്ചത് കൊണ്ടും ആയിരിക്കാം ആ അമൃത സ്പർശം ഏറ്റുവാങ്ങാൻ വേണ്ടി അതൊന്ന് മാറി നിന്നതുമായിരിക്കാം നശിക്കാതെ. ആറാമത്തെ ശ്ലോകം, തം ചണ്ഡവേഗ വിഷവീര്യമപേക്ഷതേന ദുഷ്ടാന്നദീം ച ഘനസംയമനാവതാര കൃഷ്ണകദംബമധിരുഹ്യ തദോതിതുംഗമാസ്ഫോട്യ ഗാഢരശനോ ന്യപദദ്വിഷോദേം. കടമ്പ് മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറക്ക കൈകൊട്ടിക്കൊണ്ട്, നേരത്തെ ബലരാമസ്വാമി കണ്ടില്ലേ പനമരം ഉറക്ക കുലുക്കിക്കൊണ്ട് പ്രകോപനം കൊടുത്തതുപോലെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രകോപനം കൊടുത്തതുകൊണ്ട് ഉറക്ക കൈകൊട്ടിക്കൊണ്ട് താഴത്തേക്ക് പെട്ടെന്ന് ചാടി. അപ്പോൾ ഭഗവാനാണെങ്കിൽ കാണുന്ന സമയത്ത് 5 വയസ്സായിട്ടുള്ള ബാലൻ, താഴത്തേക്ക് ചാടുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടം മുഴുവനും തൻ്റെ ഉദരത്തിൽ വഹിച്ചു നിൽക്കുന്ന ആളാണ്. അത്രയും ഭാരം വീണ സമയത്ത് എത്ര വെള്ളം തെറിച്ചു വീണിട്ടുണ്ടാവും. അഗാധമായിട്ടുള്ള കയത്തിലിരിക്കുന്ന കാളിയന് അതറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ആരാണെങ്ങനെ ഇത്ര ധാർഷ്ട്യത്തോടുകൂടി വന്നിരിക്കണം എന്നുള്ള ഭാവത്തിൽ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് കണ്ട സമയത്ത് 5 വയസ്സായിട്ടുള്ളൊരു ബാലൻ, ഇങ്ങനെ ഇളം പൂ പോലെയുള്ള ഒരു ചെറിയ കുട്ടി, പക്ഷേ ദേഷ്യത്തിൽ അതൊന്നും ആലോചിക്കാതെ തം പ്രേക്ഷണീയ സുകുമാരഘനാവദാദം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമപ്രതിഭയം കമലോദരാംഘ്രിം സന്ദശ്യ മർമ്മ സുരുഷ ഭുജയാ ഛാദാം. അങ്ങനെ വെള്ളത്തിലെ കറുത്ത വെള്ളത്തിലെ ഒരു കറുത്ത മണി പോലെ നീന്തിക്കളിക്കുന്ന ഈ ബാലൻ അത് കണ്ട സമയത്ത് വന്നു. ആദ്യം ഒന്ന് നല്ല പോലെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് മർമ്മങ്ങളിലൊക്കെ കൊത്താൻ തുടങ്ങി. അങ്ങനെ കൊത്തിയ സമയത്തും ഈ കുഞ്ഞിന് യാതൊരു മാറ്റവും കാണുന്നില്ല. ഇത് കാളിയന് വളരെ അത്ഭുതം തോന്നി. അത് കഴിഞ്ഞ സമയത്ത് വേഗം വരിഞ്ഞു കെട്ടാൻ തുടങ്ങി ഭഗവാനെ, നീളമുള്ള ദേഹം കൊണ്ട് വരിഞ്ഞു കെട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും ഗോകുലത്തിൽ കുറേ ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. യശോദ രോഹിണി അവരൊക്കെ എവിടെ ഭഗവാൻ എവിടെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാദചിഹ്നങ്ങളൊക്കെ നോക്കി കാളിന്ദി നദിയുടെ ആ ഹൃദമുള്ള ആ സ്ഥലത്ത് വന്നു. വന്ന സമയത്ത് അവർക്കൊക്കെ വളരെ പേടി തോന്നി. കാരണം കുറച്ച് കോപക്കുട്ടികളുണ്ട്, അവരൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഭഗവാൻ അതിലിങ്ങനെ നീന്തിക്കളിക്കണു, കാളിയനിങ്ങനെ കെട്ടി വരിഞ്ഞു നിൽക്കാൻ പറഞ്ഞുണ്ട്. യശോദാദേവിയൊക്കെ വെള്ളത്തിലേക്ക് ചാടി മരിക്കാൻ, തൻ്റെ മകനാണ് അവിടെ നിൽക്കുന്നത്, 5 വയസ്സായ കുട്ടി, ചാടി മരിക്കാൻ തുടങ്ങിയ സമയത്ത് കഷ്ടപ്പെട്ടിട്ടാണ് മറ്റ് ഗോപികമാരൊക്കെ പിടിച്ചു വെച്ചത്. എന്തിനാ, നന്ദഗോപുരം പോലും വീണ്ടും അതിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ബലരാമസ്വാമി വന്ന് തടുത്തിട്ട് പറഞ്ഞു, അനിയൻ്റെ പ്രഭാവം അറിയാവുന്ന ബലരാമസ്വാമി തടുത്തു നിർത്തി. പിന്നെ ഈ പാമ്പും ഭഗവാനും തമ്മിലുള്ള ഒരു ഒരു വിഹാരമാണ്, രണ്ടുപേരും കൂടിയുള്ള ഒരു കളിയാണ്. കുറേ നേരം വരിഞ്ഞൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ തൻ്റെ ദേഹം വളരെ അധികം ശക്തിമത്താക്കി തീർന്നു. ഉള്ളിൽ നിന്ന് ശക്തി പുറത്തേക്ക് വരുന്നത് പോലെ ശക്തിമത്താക്കിയ സമയത്ത് പാമ്പിന് പതുക്കെ പതുക്കെ ആ ചുറ്റലൊക്കെ ഒന്ന് അഴിക്കേണ്ടി വന്നു, അതൊന്ന് പതുക്കെ ലൂസാക്കേണ്ടി വന്നു. അങ്ങനെ അപ്പോഴും ഭഗവാനെ കൊല്ലാൻ ഭഗവാനെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ കടിക്കാൻ കൊടുക്കാതെ ഭഗവാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച ശേഷം കൊത്താൻ വേണ്ടി ഒരു തല താഴ്ത്തിയ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ചാടിക്കയറും ഭഗവാന്റെ ചെറിയ പിഞ്ചു പാദം. ഇപ്പൊ ചെല്ലിയ മാതിരി പൊഞ്ചിലമ്പു ചാർത്തിയിടുന്ന പിഞ്ചു പാദം കൊണ്ട് ചാടിക്കയറി പിന്നെ അവിടുന്ന് അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. കാണുന്ന ആൾക്കാർക്ക് വളരെ രസമായിട്ട് നൃത്തി, ഒരുപക്ഷെ വളരെ ഭാരം തോന്നിയിട്ടുണ്ടാവും ഈ കാളിയന്. അപ്പോൾ തല താഴും, താഴുന്ന സമയത്ത് വേറൊരു തല പൊന്തും, അപ്പോൾ അതിലേക്ക് ചാടും. അങ്ങനെ ചാടി ചാടി നമുക്കിന്നൊരു നൃത്തരൂപം തന്നെ ഉണ്ടല്ലോ അല്ലേ, കാളിയമർദ്ദനം എന്ന് പറഞ്ഞിട്ട് മൂന്നര നാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കണ നൃത്തരൂപം തന്നെയുണ്ട്. അപ്പോൾ അത് എവിടുന്നാണത് കുട്ടികൾ പഠിച്ചിട്ടുള്ളത്? നമ്മളുടെ നൃത്ത ഗുരുക്കന്മാരൊക്കെ അഖില കല ആദി ഗുരു എന്ന നൃത്തം, അഖില കലകളുടെയും ആദി ഗുരുവായിട്ടുള്ള ഭഗവാന്റെ നൃത്തമായിരുന്നു അത്. അങ്ങനെ കളിച്ച് കളിച്ച് ഒരുപാട് 28-ാമത്തെ ശ്ലോകം നോക്കൂ. യദ്യച്ഛിരോന നമതേങ്ക ശതൈക ശീഷ്ണ തൻ തത്തന്മമർദ്ദ ഘരദണ്ഡധരോങ്ക്രിപാദൈ ക്ഷീണായുഷോ ഭ്രമത ഉൽബണമാസ്യതോ ഉൽബണമാസ്യതോ ശൃംഗസ്തോപമൻ പരമകശ്മലമാപനാഗ. ഉയർത്തുന്ന തല ഉയർത്തുന്ന തല, അതിൻ്റെ മുകളിലൊക്കെ ഭഗവാൻ കയറി. അത് ഉയർത്തുന്ന തല എന്ന് പറഞ്ഞാൽ അത് നമിക്കാത്ത തല കൂടിയാണ്, ഭഗവാനെ നമിക്കാത്ത ധാർഷ്ട്യമുള്ള അതിൻ്റെ ലക്ഷണമാണ്. ആ നമിക്കാത്ത തലകളിലൊക്കെ തന്നെ ഭഗവാൻ ചാടിക്കയറി നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ സമയത്ത് പാമ്പ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി, കാളിയൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി, അതിൻ്റെ അസ്ഥികളൊക്കെ പൊട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയായ സമയത്ത് മനസ്സുകൊണ്ട്, എന്നാലും കാളിയന് നല്ല ഒരു സാമാന്യ വ്യക്തിത്വമല്ല കാളിയൻ, അപ്പോഴും വളരെ പ്രത്യക്ഷമായിട്ട് ഭഗവാന്റെ അടുത്ത് ശരണം തേടുന്നില്ല. എളുപ്പമായിരുന്നു എല്ലാ തലകളും ഒന്ന് കുനിഞ്ഞു വെച്ച് കൊടുക്കാൻ. അതിന് പകരം മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ശരണം തേടി. 30-ാമത്തെ ശ്ലോകം നോക്കൂ. തച്ചിത്ര താണ്ഡവ വിരുഗ്നഭണാദപത്രോ രക്തം മുഖൈരുരുവമൻ നൃപഭഗ്നഗാത്ര സ്മൃത്വാ ചരാചരഗുരും പുരുഷം പുരാണം നാരായണം തമരണം മനസാജഗാമ. നാരായണം തം അരണം മനസാജഗാമ. ആരാണ് ഇത്? ചരാചര ഗുരുവാണ്, പുരാണ പുരുഷനാണ് എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചപ്പോഴേക്ക് ഭാര്യ കണ്ട സമയത്ത് തന്നെ മനസ്സിലാക്കി, നാഗപത്നിമാർക്ക് കാളിയൻ്റെ പത്നിമാർക്ക് മനസ്സിലായി ക്ഷീണിച്ചു പോയി. അവർക്ക് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം നല്ല പോലെ അറിയുന്നുണ്ടാവും. ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ഷീണിച്ച ഭാവം കാണുന്നത്. പരിചയമില്ലാത്ത ഈ ഭാവം കണ്ട സമയത്ത് കുട്ടികളെയൊക്കെ കൂട്ടി മുൻനിർത്തി, കുട്ടികളെ മുൻനിർത്തി വന്ന് ഭഗവാനെ തൊഴുതിട്ട് വേഗം ഭഗവാന്റെ കാലിൽ വന്നിട്ട് അവർ ഭംഗിയായിട്ട് സ്തുതിക്കുകയാണ്. അതി വിശിഷ്ടമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഇത്ര ഈ കാളിയ പത്നിമാർക്ക് ഇത്ര ജ്ഞാനമോ ഇത്ര ഭക്തിയോ ഇത്ര വൈരാഗ്യമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അത് പറയുന്നത് ഭഗവാൻ, ഹേ ഭഗവാൻ, അവിടുത്തെ ഈ ജന്മം തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണല്ലോ. പാമ്പുകൾക്കാണെങ്കിൽ ഏറെ കോപം വളരെ കൂടുതലാണ്. ഞങ്ങളുടെ പതിയായിട്ടുള്ള ഈ കാളിയന് ഏറെ കോപം വളരെ കൂടുതലാണ്. അവിടുന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യണത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയും, അല്ല അല്ല, ഇത് അവിടുത്തെ അനുഗ്രഹമാണ്, നിഗ്രഹമല്ല. അവിടുത്തെ നിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് വലുതായ അനുഗ്രഹമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ കാളിയനാവ ആയിക്കൊള്ളട്ടെ, അവിടുത്തെ എത്ര അധികം കുത്തിവേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, വിഷം ചെലുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആയിട്ടും അവിടുന്ന് എന്താണ് ചെയ്തത്? അവിടുത്തെ തൃക്കാൽ കൊണ്ട് ആ ഞങ്ങളുടെ ഭർത്താവിൻ്റെ തലയിൽ എത്ര എത്ര എത്ര നേരം അവിടുന്ന് സ്പർശിച്ചു കൊണ്ട് നിന്നു. ഇതിനൊക്കെ തപസ്സ്, ഇതിന് പോകുന്ന തപസ്സ് ഞങ്ങളുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതം. 35-36 ശ്ലോകം നോക്കൂ. തപസ്സു തപ്തം ഗിമനേന പൂർവം നിരസ്തമാനേന ചമാനദേന ധർമ്മോധവാ സർവജനാനുകമ്പയാ യതോ ഭവം സ്തുഷ്യതി സർവജീവ കസ്യാനുഭാവോസ്യ നദേവ വിദ്മഹേ തവം ഹൃദേനു സ്പർശാധികാര യദ്വാഞ്ഛയാ ശ്രീർലലനാചരത്തപോ വിഹായ കാമം സുചിരം ധൃതവ്രത. സാക്ഷാൽ ലക്ഷ്മീദേവിക്ക് പോലും എത്രയോ വ്രതം, കഠിനമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടാണ് അവിടുത്തെ കിട്ടിയത്, നിരന്തര സാമീപ്യം കിട്ടിയത്. ഈ കാളിയൻ എത്ര വലിയ തപസ്സായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതും എങ്ങനത്തെ തപസ്സ്? വെറുതെ ഉപവാസം അതൊന്നുമല്ല, സ്വന്തം അഭിമാനത്തെ തികച്ചും മാറ്റിവെച്ചുകൊണ്ട് അഹം എന്നുള്ളത് ഇവിടെ കാണിച്ചത് അഹങ്കാരമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതെങ്കിലും ജന്മങ്ങളിലൊക്കെ അഹങ്കാര ലേശം പോലുമില്ലാതെ തന്നെ തന്നെ മറന്നുകൊണ്ട് അതായത് സ്വയം വിസ്മരിച്ചുകൊണ്ട് അങ്ങയെ എത്രയോ കാലം തപസ്സു തപ്തം കി മനേന പൂർവം, എന്ത് തപസ്സാണാവോ ഈ കാളിയൻ, അങ്ങനത്തെ തപസ്സാണാവോ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നാഗപൃഷ്ടം ന ച സാർവഭൗമം ന പാരമേഷ്ട്യം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ വാഞ്ഛന്തി യത് പാദരജ പ്രപന്ന. അങ്ങയുടെ ശ്രീപാദരജസ്സിൽ ശരണം തേടിയിട്ടുള്ള ആൾക്കാർ അവരൊരിക്കലും സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ ഇന്ദ്രസിംഹാസനം, ചക്രവർത്തി, ഭൂമിയിലെ ചക്രവർത്തി പദം, അതല്ലെങ്കിൽ സത്യലോകത്തിലെ പരമേശ്വരിയുടെ സ്ഥാനം, ബ്രഹ്മാവിൻ്റെ സ്ഥാനം, അതല്ലെങ്കിൽ അധോലോകങ്ങളിൽ സുഖമയമായിട്ടുള്ള രസാതലത്തിൻ്റെ ആധിപത്യം, അതൊന്നും തന്നെ, അതുമാത്രമല്ല യോഗസിദ്ധികൾ അതുപോലും വേണ്ട വയ്ക്കാൻ തയ്യാറാണ്. അതെല്ലാം പോട്ടെ, ഇതൊക്കെ ഇതിനൊക്കെ യോഗ്യത ഉള്ള ഒരാളുടെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും? മോക്ഷത്തിന് ഉടമയായിത്തീരണമെന്ന്. ആ മോക്ഷം പോലും ഇനി പുനർജനിയില്ലാത്ത അവസ്ഥ, ഇനി പുനർജനിയില്ലെങ്കിൽ ഇനി മൃത്യുവില്ല, അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പുനർജന്മം പോലും ഇല്ലാത്ത ആ പുനർഭവം എന്നുള്ള ആ അവസ്ഥ പോലും വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറാണ് അവിടുത്തെ ശ്രീപാദരജസ്സുകളിൽ ശരണം തേടിയാൾ. ഇത് വൃത്രാസുരൻ ചൊല്ലിയ ശ്ലോകത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എത്ര ജ്ഞാനിയായിട്ടുള്ള, സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് വിദ്യാധരപ്രാപ്തി നേടിയ ചിത്രകേതു അടുത്ത ജന്മത്തിൽ വൃത്രാസുരനായി വന്ന സമയത്ത് ചൊല്ലിയതാണ് ഈ ശ്ലോകം. ഇത് ഈ നാഗപത്നിമാര് ചൊല്ലുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ടതാണ്. ഒരാളെ കണ്ടതുകൊണ്ടോ ആ വ്യക്തിയുടെ സ്റ്റേഷൻ ഓഫ് ലൈഫ്, ആ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എത്ര വലിയ ജ്ഞാനം, എത്ര വലിയ വൈരാഗ്യം, എത്ര വലിയ ഭക്തി ആ വ്യക്തി വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ, വിചാരിക്കാത്ത സ്ഥാനങ്ങളിൽ വലുതായ ഭക്തി ഉണ്ടായിരിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടാതിരിക്കുക എന്നിട്ട് പറയും. 39-ാമത്തെ ശ്ലോകം നല്ല ഒരു സ്തുതിയാണ്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. ഭൂതം ഭൂതങ്ങളായി നിൽക്കുന്നത് അവിടെ നിന്നാണ്, ഭൂതങ്ങളിലെല്ലാം വസിക്കുന്നത് അവിടെ നിന്നാണ്, ഭൂതങ്ങൾക്കൊക്കെ പ്രകൃതിക്കൊക്കെ പരനായി നിൽക്കുന്നത് അവിടെ നിന്നാണ്. ജ്ഞാനവിജ്ഞാന നിധയേ ബ്രഹ്മണേനന്ദ ശക്തയേ അഗുണായ വികാരായ നമസ്തേ പ്രാകൃതായ ച. ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും ശാസ്ത്രജ്ഞാനത്തിനും അനുഭവജ്ഞാനത്തിനും എല്ലാം അവിടുത്തെ അവിടുന്നിൽ നിന്നാണ് അതൊക്കെ തന്നെ ഉത്ഭവിക്കുന്നത്. അങ്ങനെയുള്ള അനന്തശക്തിയായിട്ടുള്ള ഭഗവാൻ, അഗുണ നിർഗുണനായിട്ടുള്ള ഭഗവാൻ, യാതൊരു തരത്തിലും ഇത്രയും മാറ്റം വരുന്ന പ്രകൃതിയെ അവിടുന്ന് സൃഷ്ടിച്ചുവെങ്കിലും, എന്നിട്ട് ആ പ്രകൃതിക്ക് മായാശക്തി കൊടുത്തിട്ട് അനുനിമിഷം അനുനിമിഷം വികാരപ്പെടാൻ, മാറ്റം മാറ്റത്തിന് വിധേയമാകാൻ ശക്തി കൊടുത്തിട്ട് സ്വയം മാറാതെ നിൽക്കുന്ന അത്ഭുത ശക്തിയാണല്ലോ ഭഗവാൻ. കാലായ കാലനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തതുപദ്രഷ്ടേ തൽകർത്രയേ വിശ്വഹേതവേ. അവിടുന്ന് കാലസ്വരൂപിയാണ്, കാലം ഉത്ഭവിച്ചത് അവിടുന്ന്. ബ്രഹ്മാവ് എങ്ങനെയാണോ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചത്, അതുപോലെ ഈ കാലനാഭായ എത്ര ഭംഗിയായിട്ടാണ് സ്തുതിക്കുന്നത്. കാലാവയവ സാക്ഷിനെ, ഒരു ചെറിയ ത്രുടി, ചെറിയ അളവാണെങ്കിലും കാലത്തിൻ്റെ ഏറ്റവും വലിയ ദ്വിപരാർത്ഥം, കൽപ്പം, അതല്ലെങ്കിൽ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ്, അങ്ങനെയുള്ള കാലങ്ങൾക്കും സാക്ഷിയായിട്ട്, ഏറ്റവും ചെറുതിനും ഏറ്റവും എല്ലാ കാലമൊക്കെ മാറി മറിഞ്ഞാലും എല്ലാ കാലത്തിനും സാക്ഷിയായിട്ട്, അങ്ങനെ കാലാതീതനായി നിൽക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം 51-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ അവർ അവരുടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനോട് പറയുകയാണ്. അപരാധ സഹൃദ്ഭർത്ര സോഢവ്യ സ്വപ്രജാകൃത ക്ഷന്തുമർഹസി ശാന്താത്മൻ മൂഢസ്യ ത്വാമജാനത. അവിടുത്തെ അറിയാതെ ഞങ്ങളുടെ പതി എന്തെങ്കിലും എന്തെങ്കിലുമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത തെറ്റിന് അവിടുന്ന് തീർച്ചയായിട്ടും ആ തെറ്റ് അവിടുന്ന് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ 52-ാമത്തെ ശ്ലോകം, അനുഗ്രഹീഷ്വ ഭഗവാൻ പ്രാണം സ്ത്യജതി പന്നക സ്ത്രീണാം സാധു ശോച്യാനാം പതി പ്രാണപ്രദീയതം. ഭഗവാൻ ഇപ്പോഴും കാളിയൻ്റെ പടങ്ങളുടെ മുകളിൽ നിൽക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവനെ എടുക്കരുത്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭയസ്ഥാനം ഭർത്താവാണ്, അതുകൊണ്ട് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഭഗവാൻ വേഗം താഴ്ത്തു വരും, അവരെ നല്ലപോലെ അനുഗ്രഹിക്കും. അവർ ഭഗവാന് നാഗമാണിക്യം തുടങ്ങിയിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളും അലങ്കാരങ്ങളൊക്കെ ഭഗവാന് കൊടുക്കും. എന്നിട്ട് കാളിയനോട് പറയും, അത് കഴിഞ്ഞിട്ട് കാളിയൻ സംസാരിക്കേണ്ട, അതാണ് വളരെ ഭംഗിയായിട്ടുള്ളത്. 56-ാമത്തെ ശ്ലോകം നോക്കും, വയം ഖലാ സഹോത്പത്യ താമസാദീർഘമന്യവ സ്വഭാവോ ദുസ്ത്യജോ നാഥലോകാനാം യഥസദ്ഗ്രഹ. എത്ര ഇത് ഇത്രയൊക്കെ ക്ഷീണിച്ച സമയത്തും ഭഗവാൻ ഇനി ഞാൻ വിഷം വമിക്കില്ല എന്നല്ല പറയുന്നത്, ഞങ്ങൾക്ക് ഈ വിഷം, ഞങ്ങളെപ്പോലെയുള്ള പാമ്പുകൾക്ക് ഈ വിഷമൊക്കെ തന്നത് ഭഗവാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ഇനിയും വിഷം വെച്ചിരിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് അവിടുന്ന് പോണത്. എന്നിട്ട് പറയും, എന്താണ് ഭഗവാൻ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തോളൂ. ഭഗവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വര അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തത് വിധി. അവിടുത്തെ കയ്യിലാണ് എല്ലാം, നിഗ്രഹവും അനുഗ്രഹവും എല്ലാം അവിടുത്തെ കയ്യിലാണ്, എന്ത് വേണമെങ്കിലും അവിടുത്തേക്ക് ചെയ്യാം എന്നൊക്കെ പറയും. ആ സമയത്ത് ഭഗവാൻ പറയും, ഇനി ഇവിടെ നിൽക്കരുത്, കാരണം ഈ നദി ഇതൊക്കെ നിനക്ക് വിഷം പരത്താൻ വേണ്ടിയുള്ളതല്ല, ഇത് ഇവിടെയുള്ള ഗോപന്മാർക്കും ഗോപകുട്ടികൾക്കും പശുക്കൾക്കും മൃഗങ്ങൾക്കൊക്കെ അനുഭവിക്കാനുള്ളതാണ്, കഴിക്കാനുള്ളതാണ്, കുടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട, കുടുംബസമേതം ഇവിടെ നിന്ന് പോകണം. ഇവിടേക്ക് പോകണം എന്നുള്ള ചോദ്യം വന്ന സമയത്ത് സമുദ്രത്തിൽ രമണ ദ്വീപകം ഉണ്ട്. ഇത് വൃന്ദാവനം എന്ന് പറയുമ്പം വെരി മച്ച് ഇൻലൻഡ്, ഉള്ളിലാണ്, അതായത് ഡൽഹിയുടെ അടുത്തൊക്കെയല്ലേ. സമുദ്രത്തിൽ രമണക ദ്വീപമുണ്ട്, അവിടെ പോയിരുന്നോളൂ. അപ്പോൾ അവിടെ പോവാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഗരുഡൻ വന്നിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഗരുഡൻ ആദ്യം പാമ്പുകൾക്ക് കദ്രുവിന്, അതായത് പാമ്പുകളുടെ മാതാവിന്, നാഗമാതാവിൻ ആയിട്ടുള്ള കദ്രുവിന് വിധേയമായിട്ട് വിനത ഇരിക്കേണ്ടി വന്ന, സ്വന്തം അമ്മ ഇരിക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യത്തിന് പിന്നീട് അമ്മയെ മോചിപ്പിച്ച ശേഷം പാമ്പുകളെ തിന്നാൻ തുടങ്ങി. അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വന്ന് പാമ്പുകളെ കഴിക്കരുത്, അമാവാസി ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാമ്പ് ബലിയായിട്ടിരിക്കും, അതിനെ മാത്രം കഴിച്ചാൽ മതി, അത് ബലിയായിട്ട് തരും എന്ന് പറഞ്ഞു. ആ സമയത്ത് കാളിയൻ്റെ ഒരിക്കലും അങ്ങനെ കാളിയൻ ആ ബലിയൊക്കെ സ്വന്തം കഴിച്ചിട്ട് നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് ശക്തി, കാളിയൻ്റെ ക്യാരക്ടറൈസേഷൻ എത്ര ഭംഗിയായിട്ടുണ്ട്. ഗരുഡനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഗരുഡൻ വന്ന് തനിക്ക് വെച്ച ബലി കാളിയനെടുത്തു. അപ്പോൾ കാളിയൻ വളരെ ദാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നു, ധിക്കാരത്തോടുകൂടി, ഇടത്തെ ചിറക എന്നാണ് പറയുന്നത്. നോക്കൂ, അത്രയും ഗരുഡനൻ്റെ മുമ്പിൽ അത്രയേ ഉള്ളൂ കാളികൻ, ഇടത്തെ ചിറക് കൊണ്ട് അടിച്ചടിച്ച് കാളിയനെ വേദനിപ്പിക്കാൻ തുടങ്ങും. ആ സമയത്ത് അവിടുന്ന് വേഗം രമണക ദ്വീപിൽ നിന്ന് വിട്ടിട്ട് വൃന്ദാവനത്തിലെ കാളിന്ദിയിൽ വരും. കാരണം കാളിന്ദിയിൽ മുമ്പ് സൗഭരി മഹർഷി വന്നിട്ട് തപസ് ചെയ്തിരുന്നു വെള്ളത്തിൻ്റെ അടിയിൽ. ആ സമയത്ത് സൗഭരി മഹർഷിയുടെ ചുറ്റും മത്സ്യങ്ങളെ കാണുന്ന സമയത്ത് വളരെ ഇഷ്ടമായിരുന്നു മത്സ്യങ്ങളോട്. അതുകൊണ്ട് ഇനി ഇവിടെ അവിടെ വന്നിട്ട് ഗരുഡൻ അവിടെ വന്നിട്ട് മത്സ്യങ്ങളെ കൊത്തി തിന്നുമ്പോൾ പറയും, ഇനി ഇവിടെ വരരുത്, ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോവും, നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്നിട്ട് ശപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാളിന്ദി ഗരുഡൻ വരാത്ത സ്ഥലമായതുകൊണ്ടാണ് കാളിയൻ അവിടെ വന്നത്. അപ്പോൾ ഭഗവാൻ പറയും, പേടിക്കേണ്ട, എൻ്റെ കാൽപ്പാടുകളൊക്കെ നിൻ്റെ തലയിലുണ്ട്. എത്ര നേരം നൃത്തം ചെയ്തതാണ്, എൻ്റെ കാൽപ്പാടുകളൊക്കെ നിൻ്റെ തലയിലുണ്ടല്ലോ. ഇനി ഈ തല കണ്ടു കഴിഞ്ഞാൽ, നിൻ്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ ഇനി നിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ച് അവരെ എല്ലാവരെയും കൂടി അങ്ങോട്ട് അയക്കുന്നതാണ് രണ്ടധ്യായങ്ങളിലായിട്ട്. അപ്പോൾ 17-ാമത്തെ അധ്യായത്തിലാണ് ഈ കഥ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കാളിന്ദി നദി എടുത്തത്? കാളിന്ദിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭഗവാന്റെ പത്നിയാണ് കാളിന്ദിയുടെ ദേവത, ഭഗവാന്റെ പത്നിയാണ് സൂര്യപുത്രിയാണ്. അപ്പോൾ കാളിന്ദി നദിയുടെ ദൂഷ്യം തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൽ ഇത്രയും അധികം കാളിയനെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞു, കാളിയ പത്നിമാരുടെ ഭക്തി നമുക്ക് കാണാനും കഴിഞ്ഞു. എവിടെ വേണമെങ്കിലും വിചാരിക്കാത്ത ദിശകളിൽ നിന്നൊക്കെ വലിയ യോഗ്യതകൾ നടന്നു വരും. വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണും. അത് പ്രത്യേകിച്ചും ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ ആരോടും. നമ്മളൊക്കെ എപ്പോഴും സപ്താഹത്തിൻ്റെ സ്ഥലങ്ങളിലാണ്, സത്സംഗങ്ങളിലാണ്. ചിലപ്പോൾ നമ്മളെ കാളിയ പത്നിമാരെ പോലെ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ വലുതായ ഭക്തി നമുക്ക് കാണാൻ പറ്റും. പരിസരത്തിന് വേണ്ടിയുള്ള ഒരു, പരിസരത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു പ്രകരണം, ഭഗവാന്റെ ഭക്തവാത്സല്യം. കാളിയനെ കൊല്ലാതെ അയച്ചത് മറ്റൊരു ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. യാതും നിന്റെ ഹിന്ദുലേഖമുടിയേ.